അത് സമാധിയിൽ ഉണ്ടാകുന്ന ജ്ഞാനമാണ് പരോക്ഷം. സമാധി പ്രക്രിയ പറയും. അപ്പൊ ഇപ്പൊ ഉണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആരെന്ന് വെച്ചാൽ ഞാൻ ഇന്നാരാണ്, ഞാൻ സുരേഷ് എന്ന് പറയും. അപ്പൊ ഞാൻ സുരേഷ് എന്നുള്ള ഞാനും ഇത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാനാണ്, ഞാൻ എന്ന വ്യക്തിയെ ഞാൻ അറിയുന്നതാണ്. അപ്പൊ ഇത് ഞാൻ ഇന്നാൻ സുരേഷ് എന്ന് പറയും, നീ അറിവ്. ഇത് അപരോഷം തന്നെ, ഞാൻ എന്നെ അറിയുന്ന അറിവ്. പക്ഷെ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ എങ്ങനെ ചേരും? ഞാൻ സുരേഷാണെന്നും പറഞ്ഞു, ഞാൻ ബ്രഹ്മമാണെന്നും പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ സുരേഷ് എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ്, അപരോക്ഷമായ ജ്ഞാനമാണ്. ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരാൾ ആരോ പറഞ്ഞു നിന്ന് കേട്ടിട്ട് പറയുകയാണ്, സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അത് പരോക്ഷം ജ്ഞാനമാണ്. പിന്നെ അത് അപരോക്ഷമാവണമെങ്കിൽ എന്ത് വേണം? സമാധി ചെന്ന് അവിടെ ഉണ്ടാവും. അഹം ബ്രഹ്മാസ്മി അതെങ്ങനെയായിരിക്കും? അത് വേറൊരാൾക്ക് പറയാൻ പറ്റും. അതവിടെ എത്തണം. അതാണ് അനുഭവിക്കാതെ അറിവില്ല എന്നൊക്കെ പറയും. സമാധി ചെന്നാലേ എന്ത് പറ്റുമോ? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അതിപ്പോ സമാധിയിലെത്താതെ ഈ ജാഗ്രതയിലിരുന്നുണ്ട്. എത്രയൊക്കെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും ആ അപരോക്ഷം ഞാൻ ആവത്തില്ല, അത് പരോക്ഷമേ ആവത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്? സമാധി പ്രക്രിയ അനുസരിച്ച് പറയും. സമാധി പ്രക്രിയ എന്ന് പറയുമ്പോ അതിനനുസരിച്ച് വരുന്നു യോഗ വാസിഷ്ഠം, അത് പ്രത്യേകം. അപ്പൊ ഒരാൾ പരിശ്രമിച്ച് അവിടെ എത്തിച്ചേർന്നു, എന്നാലേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അപരോക്ഷം ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പിന്നെ സമാധി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും അതിനെ സ്മരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ അപരോക്ഷം ഞാനോ അവിടെ അഹം ബ്രഹ്മാസ്മി അത് എങ്ങനെയെന്ന് വേറൊരാൾക്ക് പറയാനോ പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും പറ്റത്തില്ല. അതവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ സമാധി. ഇനി സമ്യജ്ഞാന പ്രക്രിയ അനുസരിച്ചാണെങ്കിലോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സമാധിയിലല്ല. സമാധി ഒരാൾക്കുണ്ടാവാം, അങ്ങനെ അനുഭവം ഉണ്ടാകാം, അതൊക്കെ സംഭവിക്കാം. സമാധിയിൽ പല ജ്ഞാനവും ഉണ്ടാവാം. അത് സമാധിയിലെത്തിയ ഒരാളുടെ വിഷയമാണ്. ഈ ജാഗ്രതയിൽ തന്നെ ഒരാൾ അറിയണം അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപരോക്ഷം തന്നെ എന്നാണ്. പക്ഷെ അതെങ്ങനെ അറിയണം? നിശ്ചയരൂപത്തിൽ അറിയണം. അതെങ്ങനെ? അത് ഏതുപോലെ? അപരോക്ഷജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? അപരോക്ഷജ്ഞാനത്തിന്റെ ഗുണം എന്താ പറയുന്നത്? അതിന്റെ വിശേഷത എന്താ പറയുന്നു? സമാധിയിലായാലും അത് അജ്ഞാനത്തെ നശിപ്പിക്കുമെന്ന് പറയും. ഇവിടെ ഇവിടെ ഉണർന്നിരിക്കുമ്പോ ഒരാൾക്ക് തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിവരങ്ങൾ നശിച്ചാണ്. താൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉറപ്പ് തനിക്ക് വന്നാണ്. ഉറപ്പ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചുറപ്പിക്കുന്നതല്ല, പിന്നെയോ ദൃഢബോധം. അജ്ഞാന സംശയവരെയും ആത്മതത്വ ജിജ്ഞാസം ദൃഢബോധം വേണം. അത് ചെയ്തില്ലാതിരിക്കും. അത് തന്നെ അപ്പൊ ജ്ഞാനത്തിന്റെ പ്രയോജനം അജ്ഞാന സംശയവരെയും ഇല്ലാതാകുകയാണെങ്കിൽ അത് സമാധിയിൽ സംഭവിച്ചാലും ശരി ജാഗ്രത സംഭവിച്ചാലും ശരി ആ ജ്ഞാനം ഒരുപോലെ തന്നെ. ജാഗ്രത സംഭവിക്കുന്നുള്ളതിന് എന്താ തെളിവ്? എന്താ തെളിവ്? അതും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്? പറഞ്ഞിട്ടുള്ള ഉണ്ട്. അങ്ങനെ സംഭവിക്കും എന്നുള്ളത് തന്നെ ഉദാഹരണം. എന്താണ് വെറുതെ പറഞ്ഞാ മതി? ഒന്ന്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തന്നെ കുറിച്ചുള്ള അറിവാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടായാൽ ഇത് പുസ്തകമാണെന്നറിഞ്ഞ ശരി, അവിടെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവീര്യങ്ങളൊക്കെ മാറി ഇത് പുസ്തകമാണെന്നറിഞ്ഞു. അതിനപ്പുറം അത് അപരോക്ഷമാണെന്ന് പറയും, അല്ലെങ്കിൽ പ്രത്യക്ഷമാണെന്ന് പറയും. എന്നാൽ തന്നെ കുറിച്ചാണ് അറിയുന്നെങ്കിലോ, തന്നെ താൻ അറിയുന്നു സ്വയം. അതോ അപരോക്ഷമാണ്? തന്നെ അറിയുന്നത് അപരോക്ഷമാണോ അത് അജ്ഞാന സംശയങ്ങളെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ളതിന് എന്താ ഉദാഹരണം? അങ്ങനെ കേട്ടില്ല. മരുമരിചി തന്നെയാണ് അറിയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ, ഒരിക്കൽ കേട്ട മറന്നു കളയേണ്ട കാര്യങ്ങള. ദശമസ് തോമസ് കേട്ടിട്ടുണ്ട? പത്ത് പേരും നദി കടന്നു, ഒരാൾ അക്കരെ ചെന്ന് എണ്ണി നോക്കി. എല്ലാവരും മന്ദബുദ്ധികളായിരുന്നു. എണ്ണി നോക്കിയപ്പം ബാക്കിയുള്ള 9 പേരെയും എണ്ണി തന്നെ എണ്ണം മറന്നുപോയി. 9 പേരെ എണ്ണി നോക്കിയപ്പോ ഒരാളില്ല. എന്നുവെച്ചാൽ അയാളുടെ മനസ്സ് ബാഹ്യമായ കാര്യങ്ങളിൽ മുഴുകിപ്പോയി. അതാ മറ്റുള്ളവരെ കാര്യത്തിലാണ് അയാൾ ശ്രദ്ധിച്ചത്, തന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചത്. അത്ര വിശേഷ ബുദ്ധിയില്ല. ബാക്കിയുള്ള എല്ലാരും എണ്ണിയപ്പോ 9. 10-ാമത്തവൻ താനാണെന്നുള്ള കാര്യം അത് നമുക്ക് സാധാരണ അനുഭവങ്ങളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു മറക്കാറുണ്ട്. ഇത് സർവ്വസാധാരണമായ സംഭവമാണ്. അതുപോലെ തന്നെ എല്ലാരും എണ്ണുന്ന തിരക്കിൽ തന്നെ എണ്ണാൻ വിട്ടു പോയിട്ട് അയാൾ കരുതി 9 പേരെയുള്ള ഒരാളും മരിച്ചു എന്ന് പറഞ്ഞ് അയാള് സങ്കടപ്പെട്ടു. അപ്പം തിരിച്ചൊരുറപ്പ് വന്ന് എന്താണ്? 9 ഉള്ളൂ, ഒരുത്തം പോയി. അപ്പൊ ഇവിടെ അതാ സംഭവിക്കുന്നത്, താൻ ശരീരമാണ് ഈ ഇരിക്കുന്ന ആളാണ് എന്നിങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ശൈശവം പോലെ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ തന്നെ പെട്ടെന്നാണ് സംഭവിച്ചതെങ്കിലും മന്ദബുദ്ധി കൊണ്ടാണെങ്കിലും അയാള് 9 പേരെന്നങ്ങ് ഉറപ്പിച്ചു. ഒരാള് മരിച്ചു, മരിച്ചതിനെ കുറിച്ച് ഉടനെ ദുഃഖം തന്നു. ഇവിടെ അങ്ങനെ തന്നെ ശൈശവം മൂലം എന്ത് ചെയ്യുന്നു? ഞാൻ ഇതാണ് എന്നിങ്ങനെ ഉറപ്പിക്കുന്നു. ഞാൻ ശിശുവാണ്, ബാലനാണ്, യുവാവാണ്, വൃദ്ധനാണ്, ഇങ്ങനെ തന്നെ ഉറപ്പിച്ചു വയ്ക്കുന്നു. പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അല്ലെങ്കിൽ സ്വാമിയാണ് അങ്ങനെയൊക്കെ തന്നെ കുറിച്ച് ധരിച്ചു വയ്ക്കുന്നു. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധമുണ്ടോ? എന്തുകൊണ്ടിങ്ങനെ ധരിക്കുന്നു? ശരീരം, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം മനസ്സ് മുഴുകുന്നുകൊണ്ടാണ്. ശരീരത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ചിന്തിക്കുന്നു. അതിനെ ശുചിയാക്കുക, അതിന് വിശക്കുമ്പോൾ ആഹാരം കൊടുക്കുക, അതിന് മരുന്ന് കൊടുക്കുക, അതിനെ കുളിപ്പിക്കുക, അതിനെ വസ്ത്രം ധരിപ്പിക്കുക, ഇങ്ങനെ നിരന്തര ശരീര കാര്യങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല. വിശക്കുമ്പോൾ ശരീരത്തെ കൂടി ചിന്തിച്ചേ പറ്റും. അപ്പൊ നിരന്തരം ഇങ്ങനെ ശാരീരികമായ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അയാൾക്കൊരിക്കലും ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കാനൊരവസരമേ ഉണ്ടാകുന്നില്ല. ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു തത്വമാണെന്നുള്ള ഒരു ബോധത്തിനുള്ള അവസരമേ. അപ്പോൾ ഈ ശരീരത്തിൽ അഭിമാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അസുഖിക്കുകയും ദുഃഖിക്കുകയും ശരീരത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബന്ധപ്പെട്ടാണ് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ പോകുന്നു. തന്റെ തത്വം എന്തെന്നറിയാതെ പോകുന്നു. തനിക്കൊരു തത്വമുണ്ട്, അതെന്താണെന്നറിയാതെ പോകുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ മൊബൈലിരിക്കുന്നു, മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നു. എന്തേ, അതുകൊണ്ട് ആൾക്കാരെ വിളിക്കാനും സംസാരിക്കാനും പല കാര്യങ്ങളും. പക്ഷെ ഈ മൊബൈൽ എങ്ങനെ ഉണ്ടായത്? ഇതിനെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ഇതൊക്കെ ഏതൊക്കെ ഫാക്ടറിയിൽ കയറി ഇറങ്ങിയാണ് തുടങ്ങി? ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ട്? ഒന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തത്വം ഉണ്ടോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. അവസരമില്ല. ഇതിൽ മുഴുകിപ്പോയാൽ അത് പറ്റില്ല. അതുപോലെയാണ് ഒമ്പത് പേരെ എണ്ണിയപ്പോൾ ആ കാര്യത്തിൽ മനസ്സ് മുഴുകിപ്പോയി. തന്നിലേക്കുള്ള ശ്രദ്ധ വന്നില്ല, വരാത്തോണ്ട് ദുഃഖിക്കുന്നു. അപ്പോഴാണ് ഒരു വഴിപോക്കൻ അതുവഴി വരുന്നു. അയാള് ചോദിക്കുന്നു, എന്തിനാ നീ പറയുന്നത്? പറയുന്നു, പത്ത് പേര് വന്നു, ഒരാള് മരിച്ചുപോയി, എങ്ങനെ? വെള്ളത്തിൽ പോയി, നദി കടന്നപ്പോഴാണ്. അപ്പൊ ഞങ്ങൾ ഒമ്പത് പേരേ ഉള്ളൂ. അയാളെണ്ണി പത്തുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പത്ത് പേരുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒമ്പതേ ഉള്ളതാന്ന് എണ്ണി നോക്കി എണ്ണി കാണിച്ചു കൊടുത്തു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഒമ്പത് പേര്. അപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കിയത് ഇവനെ സ്വയം എണ്ണുന്നുണ്ട്, എന്തൊരു മണ്ടനാണ്. ഈ ശരീര അഭിമാനത്തോടുകൂടിയിരിക്കുന്ന എല്ലാവരും ഇതുപോലെ മണ്ടന്മാരാണ്. ഇതിന്റെ പിന്നിലൊരു തത്വം ഉണ്ടെന്നുള്ള അറിയുന്നുണ്ട്. അപ്പോഴയാള് പറയുന്നു, ദശമഹ ത്വം അസി, ദശമൻ നീയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അയാൾ തന്നിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഒരു കറണ്ട് അടിച്ചതുപോലെ, ഷോക്കടിച്ച പോലെ അയാള് മനസ്സിലാക്കുന്നു, എന്താണോ ഞാൻ ദശമനാണ്. അപ്പൊ അയാള് അയാൾക്ക് അയാളെ അറിയാം. അയാളെ മറന്നൊന്നും പോയില്ല. പക്ഷെ ഞാൻ ദശമനാണ്, ദശമനായിട്ട് തന്നെ അറിയുന്നില്ല. അതാ പ്രശ്നം. ദശം പത്താമത്തവനായിട്ട് തന്നെ അറിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ല, അയാൾക്ക് അയാളെ അറിയാതിരിക്കുകയാണ്. അയാൾക്ക് അയാളെ അറിയാം, തന്നെ കുറിച്ച് അറിയാം. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രം, പത്താമത്തവൻ താനാണെന്നുള്ള അറിയാത്തത് കൊണ്ടാണ് അയാൾക്ക് സങ്കടം വന്നു. ഇപ്പൊ തന്നെ അറിയുന്നത് പുതിയൊരു അറിവാണ്, എന്താണ്? താൻ പത്താമത്തവനാണ്. അത് അറിയാൻ വേണ്ടി ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോ ദശമ ത്വം അസി അഹം ദേശമോസ്മി എന്നാണ് അറിയുന്നത്. അപ്പൊ അതുവരെ ഇല്ലാത്ത ഒരു അറിവാണ് അയാൾക്ക് ഉണ്ടായത്. ആ അറിവിന്റെ പ്രത്യേകത എന്താണ്? തന്നെ കുറിച്ചുള്ള അറിവാണ്, തന്റെ വാസ്തവമാണ് അയാൾ അറിഞ്ഞത്. താനാണ് പത്താമത്തവനെന്ന് പറയുന്നതാണ് അവിടെ തന്റെ വാസ്തവം. അപ്പൊ അത് ഒന്ന് തന്നെ കുറിച്ചറിഞ്ഞു, അതുമുമ്പും അറിവുണ്ടായിരുന്നു, പിന്നെ തന്റെ വാസ്തവം അറിഞ്ഞു. അപ്പൊ തന്നെ കുറിച്ച് തന്റെ വാസ്തവം അറിയുന്നതിനാണ് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. തന്നെ അറിയില്ല, ഞാൻ ദശമനാണെന്ന് പറയും. ഇതാണ് അപരോക്ഷ ജ്ഞാനത്തിന് ഉദാഹരണം. അപ്പൊ ഇത് കേട്ടുടനെ തന്നെ അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാൾക്ക് ആശ്വാസമായി, ആരും മരിച്ചിട്ടില്ല, സങ്കടം പോയി. അയാള് അതുവരെ അയാൾ വെറും മണ്ടനായിരുന്നു, ആ മണ്ടത്തരവൊന്നും മാറി. തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. തന്നെ കുറിച്ച് അറിവില്ലായ്മ വെച്ചാൽ തന്നെ അറിയാതിരിക്കുകയല്ല, താൻ ദശമനാണെന്നുള്ള അറിവ് ഉണ്ടായില്ല. അതൊന്നും നേരത്തെ പല സംശയങ്ങളുണ്ടായി, അയാൾ എവിടെ വെച്ച് പോയി, എങ്ങനെ പോയി, വെള്ളത്തിൽ പോയതാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ, അത്തരമുള്ള സംശയങ്ങളെല്ലാം മാറി. അതുവരെ അയാൾ തന്നെ അറിഞ്ഞിരുന്നു. തന്നെ കുറിച്ച് അതുവരെ അയാൾക്ക് ഉണ്ടായിരുന്ന അറിവ് എന്താണ്? സാറിന് പറഞ്ഞ ഇന്നാരാണ് ആരുമുണ്ടായിരുന്നു. മറിച്ച് ദശമൻ എന്ന് അറിയേണ്ട സ്ഥാനത്ത് അതറിയാതെ മറ്റൊരറിവാണ് അതുവരെ ഉണ്ടായിരുന്നത്, വിപരീതം. ഇപ്പൊ എന്ത് ചെയ്തു? ദശമൻ എന്നറിഞ്ഞു. അപ്പൊ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം അയാൾ മാറി. ഇതാണ് അപരോക്ഷം ജ്ഞാനം എന്ന് പറയുന്നത്. തന്നെ കുറിച്ച് തന്നെ അറിയുന്നുണ്ട്, എല്ലാ ജ്ഞാനവും അപരോക്ഷമാണ്. ഇവിടെ വിശേഷിച്ച എന്താണ്? തന്റെ ദുഃഖം മാറ്റുന്ന അപരോക്ഷം ജ്ഞാനം. എല്ലാ ജ്ഞാനവും അപരോക്ഷമാണെന്ന് വിചാരിച്ചേ, എല്ലാ ജ്ഞാനവും ദുഃഖത്തെ മാറ്റോ? മാറ്റോ? മേശ്വര അടിയുടെ ഒരു പാമ്പ് കിടക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞോ അപരോക്ഷമാണ്, ദുഃഖം മാറും, ദുഃഖം കൂടത്തേ ഉള്ളു. അപരോക്ഷം ഞാനും എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ മാറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണോ, പത്താമത്തവൻ മരിച്ചു എന്നുള്ള കൊണ്ടുണ്ടായ ദുഃഖം, താൻ തന്നെയാണ് ആ പത്താമത്തവൻ എന്നറിയുന്നത് കൊണ്ട് ദുഃഖം മാറും. താൻ ശരീരമാണെന്നുള്ളത് അറിവുകൊണ്ട് ഉണ്ടാകുന്ന ദുഃഖം, താൻ ശരീരമല്ല മറിച്ച് അതിനപ്പുറമുള്ള ഒരു തത്വമാണ്, പരമാർത്ഥമാണെന്നറിയുന്നുണ്ട് ആ ദുഃഖമാണ്. ദുഃഖം മാറിയാലും ദുഃഖത്തിന്റെ അടയാളമൊക്കെ കാണും അല്ലേ? നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കുട്ടികളൊക്കെ കണ്ടറിയാം, കരഞ്ഞ് ശരി കരച്ചിന് മാറിയാലും കുറച്ച് സമയം കൂടെ ഏങ്ങൽ അടിച്ചോണ്ടൊക്കെ ഇരിക്കും അല്ലേ? വീണ്ടും കണ്ണൊക്കെ തുടച്ചോണ്ടിരിക്കും, മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കും. ചിരിച്ചാലും ഇടയ്ക്കൂടെ ചിലപ്പോ കണ്ണുനീര് വരും. അതിനാണ് ദുഃഖം മാറിയാലും കുറച്ച് അടയാളങ്ങളൊക്കെ അല്പസമയം കാണും, ഇതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ശരി, അപ്പൊ ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞാലും വീണ്ടും പഴയതുപോലെയാണല്ലോ എന്ന് സംശയം വരാം. വീണ്ടും ദേഹത്തിൽ അഭിമാനം തോന്നുന്നു, വീണ്ടും സുഖവും ദുഃഖവും അനുഭവിക്കുന്നു. അപ്പൊ അതെല്ലാം അവസാനങ്ങളെങ്കിൽ ഏതുവരെ പോണം? മരണം വരെ പോണം. അപ്പൊ അതിന് പ്രാരബ്ധം പറയും. ഇവിടെയും പറയുന്ന എന്താണോ, തന്നെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവാണെങ്കിൽ അത് ദുഃഖത്തെ മാറ്റുന്ന, അജ്ഞാന സംശയ വിവരങ്ങളെയൊക്കെ മാറ്റുന്ന അപരോക്ഷ ജ്ഞാനമാണ്. അപ്പൊ ദശമസ്തംഭസി എന്ന് കേട്ടപ്പോ അയാൾക്ക് അറിവുണ്ടായി, അതിനയാൾക്ക് സമാധിയുടെ ആവശ്യം വന്നു. ഒരു വീട്ടിൽ സമാധിയൊന്നും വേണ്ട, കേട്ടപ്പോ തന്നെ അയാൾക്ക് ബോധം വന്നു ഞാനാണ്. ബോധം വന്നു. അതൊരു ചെറിയ നിസ്സാര കാര്യമാണ്. ഒരു മന്ദബുദ്ധിക്ക് വരുന്നു താൻ ബ്രഹ്മമാണെന്ന് അറിയുന്ന അതുപോലെ സാധിക്കുമോ എന്ന് ചോദിച്ച അതുപോലെ സാധിക്കില്ല. അതിനുള്ള യോഗ്യതയ്ക്ക് ഒരാൾക്കുണ്ടാവും ചിത്തശുദ്ധിയും അതിനുള്ള മറ്റ് യോഗ്യതകളൊക്കെ വേണം. എന്തിനാണത് അറിയുന്നത്? പക്ഷെ ആ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു? ഒരാള് ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്നു. ദശമൻ എന്നുള്ള ജ്ഞാനം ഒരാൾ ഉപദേശിച്ചപ്പോഴാണ് ഉണ്ടായത്. അതുപോലെ ഒരാൾ തത്വമസി എന്ന് ഉപദേശിച്ചാണ് പറഞ്ഞുകൊടുത്താണ്. ഇതൊരു ചെറിയ കാര്യം വേണ്ട, അതിന് വ്യാഖ്യാനം വേണ്ടി ഒന്നില്ല. ഇതങ്ങനെയല്ലല്ലോ, ഇത് ബാല്യം മുതൽ താനിങ്ങനെ തന്നിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഞാൻ ഇതാണ്. അപ്പൊ അത് മാറണമെങ്കിൽ എന്ത് വേണം? ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരും, വിചാരം ചെയ്യേണ്ടി വരും. ഞാൻ ബ്രഹ്മമാണെന്നാണ് ഗുരു പറഞ്ഞത്, അപ്പൊ അതങ്ങനെ ശരിയാകും. ഞാനിപ്പോ അങ്ങനെ അല്ലല്ലോ അറിയുന്നത്. ഗുരുവിന് തെറ്റുപറ്റിയതാണ്, അതോ എനിക്ക് തെറ്റുപറ്റിയതാണ്? അവിടെ എന്തു വേണ്ടിവരും? വിചാരം വേണ്ടിവരും. പക്ഷെ കേട്ടപ്പം മനസ്സിലാക്കാതെ വേണം. മനസ്സിലായി തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനെന്ത് വരുന്നു? ഞാൻ തത്വമാണെന്നാണ് പറഞ്ഞത്, മനസ്സിലാവും. മനസ്സിലായാലും അവിടെ എന്തു വരുന്നു? സംശയം മറ്റും വരുന്നു. ഉപദേശം കൊണ്ട് തന്നെ ബോധ്യം ഒരാൾക്ക് വരുന്നു, ഞാൻ ബ്രഹ്മമാണ് എന്നുവെച്ചാൽ അതിനുള്ള യോഗ്യത വേണം. ശകടനാണ്, കേൾക്കത്തില്ല. അയാളോട് പറഞ്ഞാൽ അയാൾക്ക് വല്ല ബോധം ഉണ്ടാവും? പറയുന്ന ഭാഷ അറിയത്തില്ല, മനസ്സിലാകാത്തൊരു ഭാഷ പറഞ്ഞാൽ ബോധം ഉണ്ടാവും? അപ്പൊ അത്തരം യോഗ്യതകളൊക്കെ ഒരാൾക്ക് വേണം, പ്രാഥമികമായ യോഗ്യത. അങ്ങനെയുള്ള ഒരാളിനോട് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകും, ഞാൻ തത്വമാണെന്നാണ് പറയുന്നത്. അത് മനസ്സിലാവും. അതെങ്ങനെ എന്ന് ചോദ്യം വരും മനസ്സിൽ. അതെങ്ങനെ ഞാനാവും? ഞാൻ ഇന്നേരാണല്ലോ, പിന്നെ എന്തിനാ ഇന്ന ബ്രഹ്മം? അത്തരത്തിലുള്ള സംശയങ്ങൾ വരും. അത് ഗുരുവിന്റെ സഹായത്തോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നു? വിചാരം ചെയ്ത് ആ സംശയ വിവരങ്ങളെല്ലാം മാറ്റുന്നു. അവിടെ പെട്ടെന്ന് സംഭവിച്ചത് അത് കേവലം തന്റെ മൂഢത കൊണ്ട് സംഭവിച്ചതാണ്. കേവലമായ മൂഢത ഇവിടെ അതല്ല, ബുദ്ധിമാനോടാണ് പറയുന്നത്. ബ്രഹ്മൂഢനോടല്ല, ബുദ്ധിയുള്ളവനോടാണ് പറയുന്നത്. അപ്പൊ അവന്റെ മനസ്സിൽ പല വികല്പങ്ങളും വരും, ഇതെങ്ങനെ ശരിയാകും? അപ്പൊ അവന് പറഞ്ഞത് മനസ്സിലായാലും, ഞാൻ കേട്ടത് ഇതാണ്, എന്താണ് ഞാൻ ബ്രഹ്മമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വന്നാലും അത് ഈ സംശയങ്ങൾ വരും. അതിനെന്ത് ചെയ്യുന്നു? ആ സംശയങ്ങൾ പരിഹരിക്കാൻ വിചാരം മതി. അതിനെന്തിന്റെ ആവശ്യമില്ല? ഇതിന്റെ ആവശ്യം, സമാധിയുടെ ആവശ്യം. കേട്ടപ്പോ തന്നെ ഉണ്ടായ ജ്ഞാനം തന്നെ എന്താണ്? അപരോക്ഷം തന്നെ. പക്ഷെ സംശയം തുടങ്ങിയ ദോഷങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇതെടുത്ത് വെച്ചിട്ട് ഒരാൾ പറയണോ ഇത് മൊബൈലാണ്? അപ്പോ കാണുന്ന ഒരാൾ പറയുന്നു, ഇട്ടുകൊണ്ട് കാണിച്ച് പറയുമ്പോ കേൾക്കുന്ന ഇന്നത് മൊബൈലാണെന്ന് മനസ്സിലാവും. ഏതെങ്കിലും കാരണവശാല അയാൾക്ക് സംശയം തോന്നുന്നുണ്ട്, മൊബൈലാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അത് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അതായത് കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ചോദിച്ചത് കാണില്ല. പക്ഷെ ആദ്യം പറയണേ ഇത് മൊബൈലാണ്. ഈ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ? അത് മനസ്സിലാകും. അത് ഈ സംശയങ്ങൾ വരാമെന്നേ ഉള്ളൂ. അതുപോലെ ഇത് മൊബൈലാണെന്ന് പറഞ്ഞാൽ മലയാളിയാണെങ്കിൽ മനസ്സിലാവും, സായിപ്പിന് മനസ്സിലാവും, മനസ്സിലാവും അയാളുടെ ഭാഷയിൽ പറയും. അതുപോലെ തത്വത്തെ ഉപദേശിക്കുന്നതിന് ഉപദേശിച്ച കേൾക്കുന്നതിനുള്ള പ്രാഥമികമായ യോഗ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകും. പക്ഷെ അത് സംശയരഹിതമായി ധരിക്കുന്നതിന് അത് പോരാതെ വരും. അവിടെയാണ് വിചാരം വേണ്ടിവരും. എന്തുകൊണ്ട്? കാരണം ഇത് ബാല്യം മുതലെ താൻ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ന ആളാണ്. ഇതാണ് പറഞ്ഞ ഇപ്പൊ ഒരാള് തന്നെ അറിയുന്നു പുരുഷനാണ്, സുരേഷാണെന്നോ മറ്റൊരാളാണെന്നോ ഒക്കെ ഉള്ള പോട്ടെ, സുരേഷ് ഇപ്പൊ തന്നെ അന്വേഷിച്ചിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന എങ്ങനെയാണ്? പുരുഷനാണെന്നോ? അല്ലേ, ഇതങ്ങോട്ട് പോകൂ, ഇത് പോകാൻ എളുപ്പമാണോ? പോയാ പിന്നെ എന്താ സ്ത്രീയാവും? എന്തായാലും ആകത്തില്ല, ഒന്നാലും മാറത്തില്ല. എന്തൊക്കെ ചെയ്താലും താൻ പുരുഷൻ തന്നെ. വേണമെങ്കിൽ ഒരു ബ്രഹ്മചാരി അല്ലാതെ ആയി നാളെ വേണമെങ്കിൽ ഒരു ഗൃഹസ്ഥനാവാൻ വേണ്ടി വന്ന, എന്നാലും പുരുഷനാകാതിരിക്കാൻ പറ്റില്ല. പറ്റുമോ? അത് പറ്റത്തില്ല. അതങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അത് ബാല്യം മുതൽ അഭ്യസിച്ച് ഉറപ്പിച്ചാണ്, തന്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ്, മാറ്റാൻ പറ്റില്ല. ഇതാണ് വിപരീത ബുദ്ധി ദൃഢമായിരിക്കുന്ന. അപ്പൊ പുരുഷനായിരിക്കുമ്പോൾ തന്നെ പറയുകയാണ് നീ ബ്രഹ്മമാണ്. അപ്പൊ പുരുഷനെന്നുള്ളതിന് നിഷേധിക്കണ്ടേ? അപ്പൊ പുരുഷനായിരിക്കുന്ന താൻ എങ്ങനെ ബ്രഹ്മമാകും? അവിടെ വിചാരിച്ചുകൊണ്ട് സാധ്യമാകും. അപ്പൊ ആ പൗരുഷം എന്ന് പറയുന്നത് തന്റെ ശരീരത്തിലും മനസ്സിനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിന്റെ പിന്നിൽ എന്താണ്? ഉള്ള തത്വത്തെയാണ് എന്ന് പറയുന്നത് ബ്രഹ്മം. അങ്ങനെ പല രീതിയിലും വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നു. പക്ഷെ തന്നെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വിശേഷിച്ച് ഏതറിവും അപരോക്ഷമായിരിക്കും. തന്റെ വാസ്തവം എന്തെന്നൊരാൾ ബോധിപ്പിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ അതങ്ങനെ അപരോക്ഷമല്ലാതാകും. അത് അപരോക്ഷമായ ജ്ഞാനം തന്നെയാണ്. കൂടുതലായി വേണ്ടിവരുന്ന അതിനുള്ള ദോഷങ്ങളെ പരിഹരിക്കുക. ദോഷങ്ങളെ പരിഹരിക്കുന്നത് ജാഗ്രതയിലാണ്, കേട്ടത് ജാഗ്രതയിലാണ്, വിചാരം ജാഗ്രതയിലാണ്. ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് എവിടെയായിരിക്കും? ജാഗ്രത. പിന്നെ മറ്റു പ്രശ്നങ്ങൾ ഉള്ളതിന് കാരണം എന്താണോ, അതിനാണ് പറയുന്നത് എന്താ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം, പ്രപഞ്ചം, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്നുവെച്ചാൽ അതിന്റെ തത്വം മനസ്സിലാക്കിയത് കൊണ്ട് അത് അങ്ങനെയല്ലാതാകുന്നു. നിങ്ങളൊരു ഒരു സ്വർണം കൊണ്ടുള്ള ആഭരണം, ഇത് വളയാണ്, കമ്മലാണ് എന്നാണ് നമ്മൾ അതിനെ അറിയുന്നത്. അത് പരിശോധിച്ച് നോക്കിയപ്പോ എന്താണ്? സ്വർണമാണ്. സ്വർണമാണെന്ന് അറിഞ്ഞത് കൊണ്ട് വളയാണ്, കമ്മലാണ് എന്നുള്ള അനുഭവം ഇല്ലാതാവും. അതുപോലെയാണ് പ്രപഞ്ചാനം. എന്റെ മുമ്പേ ഇരിക്കുന്ന വസ്തുവിനെ ഞാൻ പറയുന്നു പുസ്തകം, അത് പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നാണ്. ഞാൻ അറിയും, തത്വത്തെ അറിയുന്ന അങ്ങനെയാണ്. ഇതൊരു പഞ്ചഭൂതങ്ങളും ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം ഇല്ലാതാവും, പുസ്തകത്തിന്റെ അനുഭവം ഇല്ലാതാവും. പഞ്ചഭൂതം എന്ന് പറയുന്നൊരു തത്വമാണ്. അതറിഞ്ഞാലും പുസ്തകം എന്നുള്ള അനുഭവം ഇല്ലാതാകുന്നുണ്ട് ആകും. അതുപോലെ തന്നെയാണ് തന്നെ സംബന്ധിച്ചും തന്റെ തത്വം ഇന്നതാണെന്ന് വ്യക്തമായി ധരിച്ചാലും എന്താണ് തനിക്ക് കൈയും കാലും തലയും വാലൊഴികെ ബാക്കിയെല്ലാം ഉള്ള ബ്രഹ്മമാണെന്നേ തന്നെ അറിയാൻ പറ്റും. എന്തേ വാലുള്ള ബ്രഹ്മമുണ്ട്, അങ്ങനെ അറിയാൻ പറ്റും. ഈ അനുഭവങ്ങൾ ഇല്ലാതാകും. അത് ഇല്ലാതാകണമെങ്കിൽ ഒന്നീ സുഷുപ്തി ഉറക്കത്തിൽ പോകണം, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോകണം, അല്ലെങ്കിൽ സമാധി പോകണം. അതൊക്കെ സംഭവിക്കും. പക്ഷെ എവിടെ പോയാലും തിരിച്ചു വന്നാൽ ചങ്കരം പിന്നെ തെങ്ങി തന്നെ. അതെ, വീണ്ടും ഈ ബോധത്തോടുകൂടി ഇരിക്കാൻ പറ്റും. മറ്റൊരറിവുണ്ടെങ്കിൽ പഞ്ചഭൂതാത്മകമാണ് ഈ മേശയെന്നറിഞ്ഞാലും മേശ എങ്ങനെ അനുഭവപ്പെടും? മേശയായിട്ട് പ്രപഞ്ചം പ്രപഞ്ചമായി തന്നെ അനുഭവപ്പെടും. അപ്പോ ഇത് അറിയുന്ന എന്താണ്? അതിന്റെ തത്വം, അതിന്റെ വാസ്തവം എന്തെന്ന് മനസ്സിലാക്കുകയാണ്. അല്ലാതെ ബാഹ്യമായുള്ള അനുഭവത്തിൽ മാറ്റം വരുന്നത് അല്ല. എവിടെയും തത്വത്തെ മനസ്സിലാക്കുന്നിടത്ത് അങ്ങനെയാണ്. ഈ ദശമനാണെന്ന് പറഞ്ഞാൽ ദശമനെന്ന് മനസ്സിലായി, അതവിടുത്തെ തത്വമാണ് എന്ന് വെച്ചാൽ താൻ താനല്ലാതെ ആയ പഴയ രാമൻ തന്നെ പിന്നീട്. അപ്പോ താൻ ദശമനാണെന്നറിഞ്ഞ് തന്നെ സംബന്ധിച്ചുള്ള തത്വം അതാണ് അപരോക്ഷമായ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോ സംയജ്ഞാനത്തെ സ്വീകരിക്കുന്നിടത്തും തന്നെ സംബന്ധിച്ചുള്ള തത്വജ്ഞാനം എന്ന് പറയുന്ന അപരോക്ഷം തന്നെയാണ്. പക്ഷെ രണ്ടിടത്തും അപരോക്ഷത്തെ വിശദീകരിക്കുന്ന രണ്ട് രീതി. സമാധിയിലെ അപരോക്ഷം എന്ന് പറയുമ്പോൾ അവിടെ വേറെ ജ്ഞാനമൊന്നും ഇല്ല, അത് സമാധിയിലെത്തുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഒരു അപരോക്ഷം, വേറെ ആർക്കും ഉണ്ടാകത്തില്ല. ഇനി ജാഗ്രതയില് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ഈ ജ്ഞാനം എന്ന് പറഞ്ഞ ഇപ്പൊ സുരേഷനും ഉണ്ട് അപരോക്ഷം. സംശയം വെറുതെ പറഞ്ഞു നാറ്റിക്കട്ട. സംഗതി അറിയാം, വെറുതെ പറഞ്ഞു പൊങ്ങച്ചോടിക്കണ്ടെന്ന് വിചാരിച്ചു എന്നെ പോലെ. അതെ, സുരേഷിനും എനിക്കും അറിയാമെന്നുള്ള കാര്യം ഒന്ന് തന്നെ. സുരേഷ് അറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായിരിക്കുന്നു, അറിയാത്തവനെ പോലെ ഇരിക്കുന്നു. ഞാൻ ഇരുന്നുകൊണ്ട് പറയുന്നു. അതെ, അപ്പൊ ഞങ്ങളുടെ ആരാ മെച്ചം? സുരേഷ് തന്നെയാണ്. ഒരു സംശയം ഇത്രയുള്ള വ്യത്യാസം. അപ്പോ അപരോക്ഷമായ ജ്ഞാനത്തെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ തന്നെ കുറിച്ച് തന്റെ തത്വത്തെ കുറിച്ച് അറിയുന്നത് അത് അപരോക്ഷം തന്നെയാണ്, അത് പരോക്ഷമായിരിക്കില്ല. തന്നെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അത് അപരോക്ഷം. ഇതിനപ്പുറം അപരോക്ഷം എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിന് സാധ്യതയില്ല. ശരി, ഒരാൾ പറയുന്നത് എനിക്ക് സമാധിയിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ചല്ലേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും. ഈ പറയുന്നാണെങ്കിലോ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ അത് സമാധി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത അത് ഒരു നിഗൂഢ സിദ്ധാന്തമാണ്. നിഗൂഢ സിദ്ധാന്തം, നിഗൂഢമായ അറിവ്, മിസ്റ്റിക് നോളജ് എന്ന് പറയും. അത് ഏതോ ഒരാൾക്കുണ്ട്, അയാൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കും അത് ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. ഇതെന്താണ്? ഞാൻ ബ്രഹ്മമാണ് എന്നറിയുന്ന ഇതിനെ എന്തു പറയും? മറ്റ് മിസ്റ്റിക് നോളജ് ഇതിനെന്തു പറയും? ജി കെ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്. ഇത് ജനറൽ നോളജ് ആണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു ജ്ഞാനമാണോ ശരി, അതോ ഏതെങ്കിലും ഒരാൾക്ക് അറിയുന്ന ജ്ഞാനമാണോ? അതൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. ഏതോ ഒരു വ്യക്തി പറയും എനിക്കറിയാം, നിനക്കറിയാം. ഇത് പറയുന്ന അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സൂര്യൻ, ആദിത്യൻ, ആദിത്യനെ സംബന്ധിച്ച് പറയണം. ആദിത്യൻ എന്ന് പറയുന്നത് സത്യമാണ്, എന്തുകൊണ്ട്? അതെല്ലാവരും അറിയുന്നതാണ്, അതൊരു സത്യമാണ്. ഒരാള് പറയണല്ല, എനിക്ക് ആദിത്യനെ അറിയാം, അതെനിക്ക് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? വേണമെങ്കിൽ അംഗീകരിക്കാം, ശരി, ഒരു ആദിത്യൻ പ്രത്യേകിച്ചുണ്ട്. പക്ഷെ അത് സർവസമ്മതമായ അറിവ് അല്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ശരിയാണ്, അത് അറിയുന്ന ആളിനെ സംബന്ധിച്ച് അത് ശരിയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് അതെന്താണോ, ഒരു ഭാവന മാത്രം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ജാഗ്രതയിൽ അറിഞ്ഞാലും അത് അപരോക്ഷ ജ്ഞാനമാണ് എന്നാണ് സമ്യക് ജ്ഞാന പ്രക്രിയയിൽ പറയുന്നത്.